ബൗദ്ധന്മാരാണ്, അവരുടെ വാദമാണത്. അവര് എല്ലാം മിഥ്യയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവരുപയോഗിച്ച ഒരു വാദമാണത്. അത് പിന്നീട് അദ്വൈതികൾ സ്വീകരിച്ചു തന്നെയോ. അതുകൊണ്ടാണ് പലരും പറയും ഗുരുദേവന്റെ ദർശനം ബൗദ്ധ ദർശനോട് സാദൃശ്യമുള്ളതാണ്. അതിനോടാണ് കൂടുതൽ അടുപ്പം. എന്നാണ് കാരണം എന്ന് വെച്ചാൽ അദ്വൈതത്തിനും ബൗദ്ധ ദർശനത്തോട് തന്നെ അടുപ്പം. ബൗദ്ധ ദർശനത്തിൽ നിന്ന് അദ്വൈതികൾ എന്തൊക്കെ സ്വീകരിച്ചു അത് ഗുരുവും സ്വീകരിച്ചു, പിന്നെ അതിൽ കൂടുതലായിട്ട് സ്വീകരിച്ചു അന്നേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ധർമ്മി എന്ന് പറയുന്ന എന്താണെന്നുള്ളതാണ്. ധർമ്മി എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം, എന്തർത്ഥം കൊടുക്കണം? ധർമ്മി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണോ, ധർമ്മമുള്ളത്. ഏതിലാണോ ധർമ്മങ്ങളിരിക്കുന്നത് ധർമ്മം. അപ്പൊ അതിൽ ധർമ്മി എന്ത്, ധർമ്മങ്ങൾ എന്ത്? ധർമ്മങ്ങളെ, ആ നമ്മൾ അറിയുന്നത് ധർമ്മങ്ങളെയാണ്. പക്ഷെ നമ്മൾ ധർമ്മങ്ങളെ അറിയുമ്പോൾ ആ ധർമ്മങ്ങൾ ഉള്ള ഒരു ധർമ്മിയുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. അത് ശരിയല്ലെന്നാ പറയുന്നു. അത് ശരിയല്ല. അങ്ങനെ ഈ ധർമ്മങ്ങളെല്ലാം നിൽക്കുന്ന ഒരു ധർമ്മി ഇല്ല. അതാണ് ഇവിടുത്തെ യുക്തി. ഇപ്പോ ധർമ്മിയില്ല, പക്ഷെ ധർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ ധർമ്മങ്ങളോ? അതോ ഇപ്പൊ ധർമ്മം ഉണ്ടെന്ന് വരത്തില്ലേ? അതും വരത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ ധരിക്കുന്നത് ഈ ധർമ്മങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഒരു ധർമ്മിയുണ്ടെന്നാണ്. അങ്ങനെ ഒരു ധർമ്മി ഇല്ലെങ്കിൽ നിരാധാരമായി ഒന്നും നിലനിൽക്കത്തില്ല. നിരാധാരമായി ധർമ്മങ്ങളും നിലനിൽക്കത്തില്ല. ധർമ്മങ്ങൾക്ക് നിൽക്കാൻ ഒരു ആശ്രയം ഉണ്ടെന്നല്ലേ നമ്മൾ ധരിക്കുന്നത്. മഞ്ഞ നിറം എവിടെ ഇരിക്കുന്നു? നാരങ്ങയിൽ. നാരങ്ങ എന്ന് പറയുന്നത് ധർമ്മിയിൽ. നമ്മൾ പറയുന്നു ആ നാരങ്ങ എന്ന് പറയുന്ന ഒരു ധർമ്മിയില്ല, നാരങ്ങ എന്ന് പറയുന്നു നമ്മൾ. അങ്ങനെ ഒരു വ്യവഹാരമില്ലെന്നല്ല പറയുന്നു. അങ്ങനെ നമുക്കൊരു അറിവില്ലെന്നോ അങ്ങനെ നമ്മൾ ശബ്ദം പ്രയോഗിക്കുന്നല്ലോ എന്നുമല്ല പറയുന്നു. നമ്മൾ അറിയുന്നുണ്ട് നാരങ്ങ, നമ്മളൊരു ശബ്ദം പ്രയോഗിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളങ്ങനെയൊക്കെ വ്യവഹരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോഴോ പറയുമ്പോഴോ എല്ലാം എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറിയുന്നത് ശരിക്കും ധർമ്മത്തെയാണോ? അതിനപ്പുറം ആ ധർമ്മത്തോട് കൂടിയ ഒരു ധർമ്മി നമുക്കറിയാൻ പറ്റില്ല. അത് ഏതാണ് ആ ധർമ്മി? അങ്ങനെ ഒന്നിനെ നമുക്കറിയാൻ പറ്റില്ല. നിങ്ങൾ എന്തിനെ ധർമ്മി എന്ന് വിളിച്ചാൽ അതൊക്കെ ധർമ്മമായി പോകും. അതാ പ്രശ്നം. നിങ്ങൾ പറയുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധർമ്മം മാത്രമേ ആവുന്നുള്ളൂ, ധർമ്മിയാകുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന എന്താണോ, ഈ പറയുന്ന ധർമ്മങ്ങൾക്കെല്ലാം ആശ്രയമായ ഒരു ധർമ്മിയുണ്ടെന്നോ, ധർമ്മി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നാൽ നമുക്ക് കിട്ടുന്ന എന്താണോ ധർമ്മങ്ങളാണ്. ധർമ്മിയെ കിട്ടുന്നില്ല. അപ്പോൾ ഈ ധർമ്മങ്ങൾ നിലനിൽക്കില്ല, കാരണം ധർമ്മങ്ങൾ ആശ്രയമായ ധർമ്മിയെ ഇല്ല. അപ്പോൾ നിരാശ്രയമായി ധർമ്മം നിലനിൽക്കത്തില്ല. അപ്പോൾ ധർമ്മമില്ല, കാരണം യുക്തിയിലൂടെ, യുക്തി അതാണ്. എന്തെങ്കിലും ഒന്ന് നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അതിനൊരാശ്രയം വേണം. നിരാശ്രയമായി ധർമ്മം നിലനിൽക്കും. നിങ്ങളതിൻ്റെ ആശ്രയമായി ഒരു ധർമ്മിയെ സ്വീകരിച്ചാൽ അങ്ങനെ ഒരു ധർമ്മിയെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. ധർമ്മത്തിൽ നിന്ന് വേറിട്ട്, അതുകൂടെ മനസ്സിലാക്കണം. ധർമ്മത്തിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഒരു ധർമ്മിയെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. പരമാവധി നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നാരങ്ങയുടെ എന്തെല്ലാം ഗുണവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും അതെല്ലാം ഓരോരോ ധർമ്മങ്ങളായി. നാരങ്ങയിൽ നിങ്ങൾക്ക് നൂറുകണക്കിന് ഗുണവിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അത് അനേകം പരമാണുക്കൾ കൂടി ചേർന്നതാണ്. ആ അപ്പൊ ചോദിക്കുക, പരമാണുക്കൾ എവിടെ ഇരിക്കുന്നു? അത് നാരങ്ങയിലിരിക്കുന്നു. അപ്പൊ എന്താ നാരങ്ങ? പരമാണുക്കളിൽ നിന്ന് വേറിട്ട് പരമാണുക്കളോട് കൂടിയ വസ്തു, അങ്ങനെ ഒരു വസ്തുവിനാണ് നിങ്ങൾ നാരങ്ങ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വസ്തുവിനെ നിങ്ങൾക്ക് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പരമാണു എന്ന് പറയുന്നതും ഒരു ധർമ്മമാണ്, അത് അംഗീകരിക്കണം. അതിന് ആശ്രയിയായിട്ടൊരു ധർമ്മത്തെ കണ്ടെത്താൻ കഴിയത്തില്ല. അത് ശരിയായ യുക്തിയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ധർമ്മത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ധർമ്മിയെ. പിന്നെ കാണുന്നതൊക്കെ ധർമ്മങ്ങളാണെങ്കിൽ ഈ ധർമ്മങ്ങളുടെ ആശ്രയം ഏത്? ആശ്രയമില്ല. അപ്പൊ ധർമ്മങ്ങൾ എന്തായി? നിരാശ്രയമായി. പിന്നെ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ധർമ്മി വേണം. ധർമ്മി മാത്രം പോരാ, ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള സംബന്ധവും വേണം. നിങ്ങൾക്ക് ധർമ്മിയെ ഒരിക്കലും കണ്ടെത്താനേ കഴിയുന്നില്ല. പുള്ളി തെളിച്ചതുപോലെയാണ്, തൊലിച്ചു തൊലിച്ച് ചെന്ന് കഴിഞ്ഞ അവസാനം ഒന്നും കാണത്തില്ല. അതുപോലെയാണ് നിങ്ങൾ ധർമ്മി അന്വേഷിച്ചു പോകുമ്പോൾ, ഉള്ളിയെ തൊലിച്ച പോലെ എന്ന് പറഞ്ഞാൽ ഉള്ളിയെ തൊലിച്ചു തൊലിച്ച് ചെല്ലുമ്പോൾ ഓരോ തോടായിട്ട് മാറി മാറി പോവുകയാണ്. ആ തോടുകളിൽ ഇരിക്കുന്ന ഒന്നും അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ഈ ധർമ്മധർമ്മി എന്ന് പറയുന്നത്. ഓരോന്നിനെയും ധർമ്മമായി മനസ്സിലാക്കി മനസ്സിലാക്കി ചെല്ലുമ്പോൾ ധർമ്മി ഇല്ല. ഇല്ലെങ്കിൽ ഈ ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള സംബന്ധമില്ല. സംബന്ധം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉഭയനിഷ്ഠമായിരിക്കും. രണ്ടിടത്ത് വേണം സംബന്ധം. കുറഞ്ഞത് രണ്ട് വസ്തുക്കളുണ്ടെങ്കിലേ സംബന്ധം ഉണ്ടാകത്തു. ഒരു ധർമ്മിയും അതിൻ്റെ ധർമ്മവും എന്ന് പറയുമ്പോൾ ആ ധർമ്മിയും ധർമ്മവും തമ്മിലൊരു ബന്ധം വേണം. രണ്ടും തമ്മിലൊരു ബന്ധം ഉണ്ടാകും. ഇവിടെ ധർമ്മിയെ ശ്രദ്ധിക്കുന്നില്ല. ധർമ്മിയിൽ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ആ അങ്ങനെ ഒരു ധർമ്മിയും ധർമ്മവുമായിട്ട് എന്താ ബന്ധം? ബന്ധമില്ല. ബന്ധമില്ലെങ്കിൽ ധർമ്മത്തിന് ഇന്ന ബന്ധം കൊണ്ട് ഇന്ന ധർമ്മിയുമായിട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ബന്ധമേ ഇല്ല. ധർമ്മിയില്ലെങ്കിൽ ബന്ധം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആശ്രയവുമില്ല, ആശ്രയത്തോടുള്ള ബന്ധവുമില്ലെങ്കിൽ പിന്നെ ധർമ്മം എങ്ങനെ നിൽക്കാൻ, എങ്ങനെ ധർമ്മം എന്ന് പറയാൻ പറ്റും? ധർമ്മവുമില്ല. ചുരുക്കത്തിൽ എന്താണോ, ഒരു പദാർത്ഥത്തെയും നമുക്ക് യുക്തിയിലൂടെ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല. ഏത് പദാർത്ഥത്തെ എടുത്താലും അതിൽ ധർമ്മങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, ധർമ്മിയെ ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ധർമ്മധർമ്മികൾ തമ്മിലുള്ള സംബന്ധവും ഇല്ല. ധർമ്മം നിരാധാരമായി പോവും, നിരാധാരമായി അത് നിലനിൽക്കത്തില്ല. കേവലം ഒരു പ്രതീതി മാത്രം, ധർമ്മമുണ്ടെന്നുള്ളൊരു അനുഭവം മാറ്റി. അപ്പോൾ എങ്ങനെയാണോ ധർമ്മി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ഒരു പ്രതീതി, ഒരു തോന്നൽ, അതിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിനെ കണ്ടെത്താൻ കഴിയാത്തതുപോലെ തന്നെ ഈ ധർമ്മവും അവസാനം എന്താവും? ധർമ്മിയെ കണ്ടെത്തിയില്ലെങ്കിൽ ധർമ്മവും എന്താവും? ഒരു പ്രതീതി മാത്രം, അതിന് നിലനിൽപ്പില്ല, നിലനിൽക്ക് ആശ്രയമില്ല. നിലനിൽക്കുന്ന ആശ്രയമില്ലെങ്കിൽ ആശ്രയവുമായിട്ട് അതിന് ബന്ധമില്ല, ആശ്രയവും ബന്ധമില്ലെങ്കിൽ ആ വസ്തു നിലനിൽക്കില്ല. ഉദാഹരണത്തിന് പറയുന്നത് അതുകൊണ്ട് എന്താണ്? ധരം മുതലായവ ഒന്നുമില്ല. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഈ പഞ്ചഭൂതം കാര്യമാണല്ലോ ഈ ജഗത്തെല്ലാം. അപ്പോൾ ധരം മുതലായ പഞ്ചഭൂതങ്ങളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ട്? ധർമ്മിയില്ലാത്തതുകൊണ്ട്. ധർമ്മിയില്ലെങ്കിൽ ധർമ്മവുമില്ല. അപ്പോൾ ധർമ്മി ധർമ്മവുമില്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളത് എന്താണോ? ധർമ്മിയും ധർമ്മവും എവിടെയാണോ നമുക്ക് അനുഭവപ്കുന്നത്, ആ അറിവ്. നമുക്കിത് അനുഭവപ്പെടുന്നുണ്ടല്ലോ, അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നില്ല. നമുക്ക് ധർമ്മധർമ്മികൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ധർമ്മധർമ്മികൾക്ക് ആധാരമായിരിക്കുന്ന അറിവേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിലും വിചാരദൃഷ്ടിയാ നോക്കുമ്പോൾ, ചിന്തിച്ചു നോക്കുമ്പോൾ വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല, അപ്രത്യക്ഷമായി പോകുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇങ്ങനെ യുക്തി വിചാരം ചെയ്ത് നോക്കുമ്പോൾ ധർമ്മധർമ്മികളുടെയോ അവയുടെ സമ്പത്തിൻ്റെയോ നിലനിൽപ്പിനെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയത്തില്ല. ഇത് കേവലം ഒരു പ്രതീതി മാത്രമാണ്, അറിവിൽ ഉള്ള ഒരു പ്രതീതി. ഇതാണ് കൂടെ പറഞ്ഞു. ഇതിൻ്റെ ഈ പദ്യത്തിൽ എല്ലാവരും വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞാൽ, ധർമ്മി എന്ന് പറയുന്നതിന് ആത്മാവെന്ന് എടുക്കും. അതാണ് എല്ലാവരും വരുത്തിയ മിസ്റ്റേക്ക്. അതാണ്. എന്നാൽ പഴയ സച്ചിദാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനമുണ്ട്, അത് ഞാൻ നോക്കിയെടുത്തു. അതിനകത്ത് ഒന്നാമത്തെ പദ്യം പോക്ക് തന്നെ, 31, 32 പുള്ളി ഒരുമാതിരി അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ 32 ശരിയാവുകയും 31 ശരിയായില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണോ? അബദ്ധത്തിൽ ശരിയായി പോയതാണ്. അങ്ങനെയും ചിലപ്പോൾ പറ്റുമല്ലോ. അല്ല, ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ 31 ശരിയാവണം ആദ്യം, പിന്നെ 32 ശരിയാവും. മുപ്പത്തിരണ്ടില് ധരം മുതലായവ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി എന്തോ ഈ വ്യാഖ്യാനത്തിൽ ഈ ധർമ്മി എന്ന് പറഞ്ഞ് ആത്മാവനെ എടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ധർമ്മി ഇല്ല പറയുന്നു, ധർമ്മി അദൃശ്യമാണ്, അതുകൊണ്ട് പൃഥ്വി ഇല്ല എന്ന് പറയുന്നതിനെന്താ പരസ്പര ബന്ധമില്ല. ധർമ്മി എന്ന് പറയുന്നതുകൊണ്ട് ആത്മാവിനെ എടുത്തു. എന്നിട്ട് 32 പറയുന്നത് എന്താണ്? ധർമ്മി അദൃശ്യമാണ് എന്ന് വെച്ചാൽ ധർമ്മി അറിവിന് വിഷയമല്ല. അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കുക എന്നല്ല. ധർമ്മി എന്ന് പറയുന്നത് അറിവിന് വിഷയം ആകുന്നില്ല, പരിശോധിച്ചുകൊണ്ട് അറിവിന് വിഷയമാകുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ട്, പരമാർത്ഥത്തിലുണ്ട് എന്ന് അറിയാൻ കഴിയുന്നില്ല എന്നാണ്. അല്ലാതെ അറിവിന് വിഷയമല്ല എന്ന് പറഞ്ഞാലും ശരിയാവില്ല. എന്തുകൊണ്ട്? നമ്മൾ ധർമ്മിയുണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ, പക്ഷെ അറിവ് ശരിയല്ല. പരമാർത്ഥത്തിൽ ധർമ്മി എന്ന് പറയുന്നത് ഉണ്ട്, അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. അത് ആത്മാവിനെ സംബന്ധിച്ച് പറയുന്ന അങ്ങനെയാണല്ലോ. ആത്മാവെന്ന് പറയുന്നത് ജ്ഞേയമല്ല, അപ്രമേയമാണ്, അറിയാൻ കഴിയാത്തതാണ്. അതൊക്കെ ശരിയാണ്. ശരി, ആത്മാവ് അറിയാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് പൃഥ്വി മുതലായ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ എന്താ ബന്ധം? എന്താ ബന്ധം? കൊക്ക് നല്ല വെളുത്തായിരിക്കുന്നു, അതുകൊണ്ടാണ് കാക്ക കറുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആത്മാവ് അറിവിന് വിഷയമല്ല, അതുകൊണ്ട് പൃഥ്വി എന്താണ് ഇല്ല എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു പൊരുത്തക്കേട് 32 വ്യാഖ്യാനിച്ചപ്പോൾ സച്ചിദാനന്ദ സ്വാമിക്ക് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ധർമ്മി എന്ന് ചോദിച്ചാൽ ആകാശാദികളെന്നങ്ങ് പറഞ്ഞു. അതൊന്നും ഇല്ലാത്തതാണെന്ന് വ്യാഖ്യാനിച്ചു. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലാക്കിയെങ്കിലും മുമ്പ് ധർമ്മി എന്ന് പറയുമ്പോഴും എന്ത് പറയും? ആകാശാദികൾ ധർമ്മികൾ. അത് എന്താണ് ഇവിടെ ആകാശാദികളെയല്ല ഇവിടെ എടുത്ത ഗുരു, ധരം മുതലായവയാണ്. അതെന്തുകൊണ്ടാണ് ആകാശാദി എന്ന് പറയാതെ ധരം മുതലായ എന്ന് പറഞ്ഞത്? പഴയൊരു ചിന്താഗതി അനുസരിച്ച് ആകാശം പ്രത്യക്ഷമാണ്, ധരപ്രത്യക്ഷമാണ്. ഇവിടെ പറയുന്നത് ധർമ്മി പ്രത്യക്ഷമല്ല, അത് അനുമതിയുടെ വിഷയമല്ലെന്നാണ്. അപ്പൊ പൃഥ്വിയെ തന്നെ എടുത്താലേ അത് ശരിയാവും. ആകാശം പ്രത്യക്ഷമല്ല എന്ന് പറയുന്നതിന് എന്താ കാര്യം? പ്രത്യക്ഷമല്ലല്ലോ. പിന്നെ വിശേഷിച്ച് അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രയോജനമാണ്. പക്ഷെ പൃഥ്വി അതിനൊരു ധർമ്മിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരും, അത് അപ്രത്യക്ഷമാണല്ലോ. പൃഥ്വി എന്ന് പറയുന്ന പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നു പൃഥ്വിയെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപത്തെ, രസത്തെ, ഗന്ധത്തെ, സ്പർശത്തെ, ശബ്ദത്തെ എല്ലാം ഗ്രഹിക്കുന്നു. അപ്പോൾ പൃഥ്വിയെ ഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നൊരാളൊരു തർക്കം അവിടെ ഉന്നയിക്കും. പൃഥ്വിയുടെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം ഗ്രഹിക്കുന്ന അറിവിന് വിഷയം. അപ്പോൾ പൃഥ്വിയെ ഗ്രഹിക്കുന്നു. മറുപടി പറയുന്നത് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളൊക്കെ ഗ്രഹിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെയൊന്നും പൃഥ്വിയെ അല്ല നിങ്ങൾ പ്രത്യക്ഷമായി അനുഭവിക്കുന്നത്. പൃഥ്വിയുടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം നിങ്ങൾ പ്രത്യക്ഷമായി അറിയുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. എന്നാലും അതിനപ്പുറം അതിൻ്റെ ആശ്രയമായ ഒരു പൃഥ്വിയെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ധർമ്മങ്ങളെ ഗ്രഹിക്കുന്നുള്ളൂ. എവിടെ ധർമ്മി? ഈ ധർമ്മങ്ങൾ ധർമ്മിയെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ധർമ്മങ്ങൾക്കപ്പുറം ധർമ്മിയായി ഒന്നിനെ ഗ്രഹിക്കും. അതാർക്ക് പറ്റും? അതൊരിക്കലും സാധിക്കുന്ന കാര്യം. ഇതൊരു തർക്കമാണ്, യുക്തിയാണ്, ബൗദ്ധയുക്തിയാണ്. അലാദ ചക്രത്തിൻ്റെയൊക്കെ ദൃഷ്ടാന്തം പറയുന്നത് രജസർപ്പവും ബൗദ്ധന്മാരുടെ ദൃഷ്ടാന്തമാണ്. ശങ്കരാചാര്യർ ഉപയോഗിച്ചിരിക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളല്ല ഈ മരുമരീചിക, ഇതും ബൗദ്ധന്മാരുടെയാണ്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ബൗദ്ധന്മാർ ഉപയോഗിച്ചാണ് എടുത്തത്. അല്ല, സ്വതന്ത്രമായിട്ട് അവരുപനിഷത്തിനെ ആശ്രയിക്കുന്നു. ഒരു സ്വതന്ത്രമായി ചിന്തിച്ചു, ആ ചിന്തയെ ശങ്കരാചാര്യർ എന്ത് ചെയ്തു? കുറേ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ട് അതിനൊരു ഇവിടെ പറയുന്ന അറിവുള്ളതോർത്തിടയണം, താങ്ങുന്നൊരു വടിവാം അറിവ്, ഒരു അറിവിനെ കൂടുതലായി കൂട്ടിച്ചേർത്തിട്ട് ഇത്തരം ഒരു അറിവിനെ ഉപനിഷത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ് ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചു. ബൗദ്ധന്മാർ പറയുന്ന മിഥ്യാത്വം അത് ഉപനിഷത്തിൽ ഇല്ല. ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച ഈ പത്ത് ഉപനിഷത്തുകളിലും അങ്ങനെ ഒരു മിഥ്യാത്വത്തെ വ്യാഖ്യാനത്തിലൂടെ അല്ല നേരിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ മിഥ്യാത്വം ശങ്കരാചാര്യർക്ക് എവിടെ നിന്ന് കിട്ടി? ബൗദ്ധരിൽ നിന്ന് കിട്ടി. പിന്നെ ശങ്കരാചാര്യർ പറയുന്ന പോലെ തന്നെ ഒരു സ്ഥായിയായ അറിവ് അതെവിടെ നിന്ന് കിട്ടി? ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ഉപനിഷത്തിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് അത് ശങ്കരാചാര്യരുടെ സ്വന്തമാണെന്ന് പറയും. അതങ്ങനെ അങ്ങനെ ഒരു സ്ഥായിയായ അറിവുണ്ടെന്ന് ഗൂഢബാധര് പറയുന്നു. അതിനെ പിന്തുടർന്നു അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മുമ്പ് വ്യാഖ്യാനിച്ച നമ്മുടെ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പ്രസിദ്ധരായവരെല്ലാം ഇതിനെ മനസ്സിലാക്കാത്തത്, ആശാനൊഴികെ മനസ്സിലാക്കാത്തത് അവർക്ക് ഈ ഇത് കാര്യം പശ്ചിമ തമിഴ് ശാസ്ത്രങ്ങളിൽ വന്നു. സംസ്കൃതത്തിലും വന്ന് ഖണ്ഡനം പോലുള്ളിടത്ത് ഇത് വരുന്നുണ്ട്. അപ്പൊ അതിനോടൊന്നും അത്രയും പരിചയമില്ലാത്തവരാണ് ഇതൊക്കെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് എന്തായാലും ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുൻ മുഖ്യാചാര്യന്മാർ ആരൊക്കെ? ശാസ്ത്രി സാറും ആരേഷ്ണാരി സാറും വാസുദേവൻ പോറ്റി, മൂന്നുപേരും ഇവിടെ ധർമ്മി എന്ന് പറഞ്ഞപ്പോൾ എന്തിനെടുത്തു? ആത്മാവെന്നെടുത്തു. അതോടുകൂടി എല്ലാം കുളമായി. ഇന്ന് ബാക്കി എന്തൊക്കെ വ്യാഖ്യാനിച്ചിട്ടും കാര്യമില്ല. പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ വരുന്ന എന്താണ്? ധർമ്മി എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ധരം മുതലായ ഒന്നുമില്ലെന്നും പറയുന്നു. പക്ഷെ പിന്നെ എന്താണ്? ധർമ്മി അറിയുന്നില്ലെന്നും പറയുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ പരസ്പര ബന്ധമില്ലാതെ ആത്മാവിൽ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ആശയം തോന്നും, പക്ഷെ അത് ശരിയല്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ധർമ്മി അദൃശ്യം എന്ന് പറഞ്ഞു. അപ്പോഴും ധർമ്മി എന്താണ്? ആത്മാവ്, ആത്മാവ് അദൃശ്യമാണ്. അതൊക്കെ അവിടെ യോജിക്കുന്നുമുണ്ട്. പെട്ടെന്നൊരു ഭ്രാന്തി ഉണ്ടാക്കാൻ ഇത്. പിന്നെ ധർമ്മിയെ പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നില്ല, അനുമതിയിലും അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അതും പെട്ടെന്ന് ഭ്രാന്തി ഉണ്ടാകും. അതൊക്കെ ആത്മാവിന് ചേരുന്നതാണ്. ആ പറയുന്നതല്ല ധർമ്മി എന്ന് പറയുന്ന ആത്മാവെന്നെടുത്ത് അതിനെ മാറ്റി നിർത്തി അതെല്ലാം ആത്മാവിന് ചേരുന്നതാണ്. അങ്ങനെ ധർമ്മി എന്ന് പറയുന്നത് പ്രത്യക്ഷമല്ല, ധർമ്മി എന്ന് പറയുന്നത് അനുമതിയുടെ വിഷയമല്ല, നമ്മൾ ധർമ്മി അതായത് ആത്മാവിന് അറിയുന്നില്ല, ധർമ്മി അറിവിന് വിഷയമല്ല, എല്ലാവരും യോജിക്കും ആത്മാവിന്. ഇത്രയും പറഞ്ഞതിന് ശേഷം യോജിക്കാതെ വരുന്ന എവിടെയാണ്? അദൃശ്യമാകയാതെ, ധർമ്മി അദൃശ്യമായതുകൊണ്ട് ധരം മുതലായവ ഒന്നുമില്ല, അവിടെയാണ് ചേരാതെ വരുന്നത്. ആത്മാവ് അദൃശ്യമായതുകൊണ്ട് ഈ പൃഥ്വി ഇല്ല എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ കഴിയത്തില്ല. അപ്പൊ ധർമ്മി അദൃശ്യം ആകയാതെ, ധർമ്മി അദൃശ്യമാകുന്നത് കൊണ്ട് ഹേതുവാണ് ഇത് വ്യാഖ്യാനിച്ചവർക്കുള്ള ഇവിടെ ഈ ഒരു പൊരുത്തക്കേട് വന്നു. അതുകൊണ്ട് ധർമ്മി അദൃശ്യമാകയാലേ, ധർമ്മി അദൃശ്യം ആകുന്നത് കൊണ്ടെന്ന് അർത്ഥം എടുക്കാൻ പോയില്ല. വെറുതെ കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ടാന്ന് വിചാരിച്ചു. വ്യാഖ്യാതാക്കൾ എന്ത് ചെയ്തു? പലരും ധർമ്മി അദൃശ്യമാണ് അവിടെ നിർത്തി. ആത്മാവ് അദൃശ്യം ആണ്. അടുത്തൊരു പുതിയ കാര്യം പറയണം. എന്താണോ ധരം മുതലായവ ഇല്ല എന്നാൽ ഇതിന് 31, 32 തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല. 32 തന്നെ പൂർവാർത്ഥവും ഉത്തരാർത്ഥവുമായിട്ടുള്ള ബന്ധവും പലർക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ആശാന്റെ വ്യാഖ്യാനത്തിൽ തങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിക്കണം. ആ ഭാഗം കൂടെ വ്യാഖ്യാനിച്ച് ഈ പദ്യം അവിടെ കൊണ്ടുപോകുന്നില്ല തന്നെയാണ്. അതും നല്ല ഭംഗിയായി വ്യാഖ്യാനിച്ച് എങ്ങനെ അറിവ് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അറിയാന്ന് വെച്ചാ പറഞ്ഞ ഈ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ ധർമ്മി തൊട്ടു മുമ്പ് എവിടെ പറഞ്ഞത്? അറിവത് ധർമ്മിയല്ല ധർമ്മമാം. ഈ അരുളിയ എന്ന് പറഞ്ഞ ഏതാണോ ഈ പറഞ്ഞ ഏത്? ആ അവിടുത്തെ ധർമ്മി ഇപ്പറഞ്ഞ ധർമ്മി. ധർമ്മിയെ അറിയുന്നില്ല എന്ന് പറഞ്ഞാ ധർമ്മി തൊട്ടുമുമ്പ് പറഞ്ഞ ധർമ്മി അദൃശ്യമാകയാൽ ഇനി കഴിഞ്ഞ പദ്ധതി പറഞ്ഞ ധർമ്മിയെ അതിനോട് ചേർക്കാം. അവൻ ധർമ്മിയെ കുറിച്ചാണ് അവിടെയും പറയുന്നത്. അറിവത് ധർമ്മിയല്ല ധർമ്മമാം. അവിടെ ഇടയ്ക്ക് കൊണ്ടുവന്നൊരു കോമയിട്ടത് ആവശ്യമില്ലാത്തതാണ്. ഒട്ടും കോമയൊക്കെ ഇടുന്നത് ഓരോരുത്തർ അവരുടെ സൗകര്യത്തിന്. എൻ്റെ ആവശ്യമേ ഇല്ല. ഇതൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്താണോ ഓരോരുത്തർ അർത്ഥം എഴുതുമ്പം അവരങ്ങ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു കോമയൊക്കെ അങ്ങ് സ്ഥാപിച്ചത്. അറിവത് ധർമ്മിയല്ല ധർമ്മമാം എന്നാണ്. അറിയുന്നത് ധർമ്മിയല്ല ധർമ്മത്തെയാണ് ധർമ്മമാം അറിവത് എന്നാണ്. അവിടെ കോമയുടെ ഒന്നും ആവശ്യം. എന്നിട്ട് പറയുന്നു ഈ അരളി ഇപ്പറഞ്ഞ ധർമ്മി അദൃശ്യമാകുക. എന്തുകൊണ്ട് ധർമ്മി അറിയുന്നില്ല അദൃശ്യമാകയാൽ? അറിവിന് വിഷയമല്ല. അപ്പൊ ധർമ്മത്തെയേ അറിയുന്നുള്ളൂ, ധർമ്മി അറിയുന്നില്ല എന്നുള്ളതിന് ഹേതു പറയണത് അദൃശ്യം ആകയാലേ ധർമ്മി അദൃശ്യമാണ് ധർമ്മത്തെ അറിയുന്നു. ധര പൃഥ്വി എന്ന് പറയുന്നതിന് ഒരു ധർമ്മിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതായി പൃഥ്വി എന്ന് പറയും ധർമ്മി? അങ്ങനെ ഒന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ. അറിയാത്ത ഒന്നും ഉണ്ടെന്ന് അങ്ങനെ പറയും. അല്ല, ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന എന്തിനെ ധർമ്മമാം? കോമയൊന്നും അവിടെ വേണ്ട. ഈ കോമയും കുത്തുമൊക്കെ ഇടുന്നത് കൂടുതലും ഇത് ഇട്ടു വച്ചത് ഈ ഗുരുകുല വ്യാഖ്യാതാക്കളാണ്. കൃതികളിൽ തന്നെ അവർക്ക് അർത്ഥം തോന്നുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കോമയും ഇതൊക്കെ ഇട്ടു വച്ചു. എന്നുവെച്ചാൽ അവരുടെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പലയിടത്തും ഇങ്ങനെ ഇട്ട് വച്ചിട്ടുണ്ട്. പരമാബദ്ധമാണ്. അവിടത്തത് ആ ആ പൊട്ടത്തരങ്ങളെല്ലാം ഇതിലും ചേർത്ത് വയ്ക്കും. ആ അത് ശരി. അനുകരിക്കുന്നതാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അർത്ഥമൊന്നും മനസ്സിലാവാതെ നടായൂർ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നടായൂരൻ്റെ ഒരു കാര്യം ചെയ്യാം. നടായൂരവനും മനസ്സിലായത് ശരിയാവില്ല. അതുകൊണ്ട് അധികം വ്യാഖ്യാനിച്ചില്ല. ഒരൊന്നൊന്നര പേജിനും നിർത്തി എന്താ ഈ എഴുതി വെച്ചിരിക്കുന്ന. ശരിക്കും പുള്ളിക്ക് പൊടിയിട്ടിട്ടേ ഇല്ല. പൊടിയിട്ടാത്തടത്തുള്ള പുള്ളി പറയും ബ്രക്സൺ അങ്ങനെ പറഞ്ഞു, കാൻഡ് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ കുറേ പാശ്ചാത്യ തത്വചിന്തകരുടെ പേര് പറഞ്ഞു, അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നാളങ്ങ് രക്ഷപ്പെടും. ഹാർഷവും ദീർഷവും ഒന്നുമല്ല, അറിവില്ലായ്മയാണ്. അപ്പൊ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും? അബദ്ധമാണ്. അതിന് ആർഷം എന്നൊക്കെ നല്ല പേരിട്ടൊക്കെ വിളിക്കുന്നു. അതിന് നേരത്തെ പറഞ്ഞു അത് പ്രത്യക്ഷമല്ല, അനുമിതവുമല്ല, രണ്ടുമല്ല. രണ്ട് പ്രമാണങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുള്ളൂ, ചർച്ച ചെയ്യുന്നുള്ളൂ, മറ്റുള്ള പ്രമാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പ്രധാനം ഇത് രണ്ടുമാണല്ലോ. പിന്നെ അവിടെ വരുമ്പോഴത്തേക്ക് എന്താണോ ശ്ലോകത്രയിൽ വരുമ്പോൾ ശബ്ദത്തെ കൂടെ പറയുന്നുണ്ട് മൂന്ന് പ്രമാണങ്ങൾ. അത് ശരിയുമാണ്, കാരണം അത് മൂന്നുമാണല്ലോ പ്രധാനം. അസ്ഥിധർമ്മി ത്യനുമിതി കഥം ഭവതി വാഗഭി, വാഗഭി കഥം, വാക് പ്രമാണമില്ല, ശബ്ദപ്രമാണമില്ല. അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം അനുമാനം. അപ്പൊ ധർമ്മി എന്ന് പറയുന്നത് അദ്വൈതികൾക്ക് അതിന് ശബ്ദപ്രമാണം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ ഏറ്റവും ആത്മാവിൻ്റെ പ്രമാണം എന്താണ്? ശബ്ദമാണ്. നിഷേധിക്കാൻ പറ്റും, ശബ്ദമാണ് പ്രമാണം സാമാന്യമായിട്ട്. അങ്ങനെ ഇതെന്ന് വെച്ചാ ധർമ്മി അങ്ങനെ ഞാൻ പറഞ്ഞു. അത് എല്ലാ ഈ ദോഷങ്ങളെല്ലാം നിങ്ങൾ എന്തിനാ എന്നെ ചോദിക്കുന്നത്? ഞാൻ ഇന്നലെ അങ്ങനെ ധർമ്മം ഇതെന്നുള്ളതിന് ധർമ്മം എന്ന് പറഞ്ഞ ധർമ്മി തന്നെ അല്ല. എനിക്ക് ഈ പ്രായമായി വരികയാണ്, ചിലപ്പം എന്താണ് നാക്കിന് പിശക് വരാം. പക്ഷേ സാധാരണഗതിയിൽ പിശക് വന്നാൽ ഞാൻ എന്താണ് അത് തിരിച്ചറിയും. ഇന്നലെ എനിക്കൊരു പിശക് വന്നു, ഒരു പിശക്. നിങ്ങൾ കണ്ടു പിടിച്ചിട്ടൊന്നുമില്ല. നാളെ കണ്ടുപിടിച്ചോണ്ട് വരും ഇന്നലെ എന്താ എനിക്ക് പിശക് വന്നു. ശരിക്കുള്ള പിശക് അത് ഇന്നലെ എനിക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കങ്ങനെ നാക്ക് ചിലപ്പോൾ ഇങ്ങനെ മാറി. മുമ്പ് അങ്ങനെ വരില്ലായിരുന്നു. ഈ മനസ്സിൽ പറയാൻ വരുന്നത് അറിയാം, ഉള്ളിലിരിക്കുന്ന അറിവ് ശരിയാണ്, പക്ഷെ വാക്ക് പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും. പിന്നെ ഞാനത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ തുടരുന്നത്. ഇനി അതെനിക്ക് മനസ്സിലാക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ അന്ന് ഈ പണിയെടുക്കും. അതിനുശേഷം പിന്നെ ഞാൻ അത് പഠിപ്പിക്കത്തില്ല. മുമ്പെനിക്ക് അങ്ങനെ വരത്തില്ലായിരുന്നു. പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരത്തില്ലായിരുന്നു. ഇപ്പം ചിലപ്പോൾ അങ്ങനെ വരും. ഞാൻ മനസ്സിലൊന്ന് വിചാരിക്കും, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് വേറെ നേരം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കണം എന്താണ് നാളെ. ഇപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഇത് ധർമ്മീന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതിൽ പെശമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കപ്പോൾ ഓർമ്മ വരും. ഒരു സംശയമുണ്ട്, 90% ഓർമ്മ വരും. അത് പറഞ്ഞു ധർമ്മി ഭ്രാന്തിയാണെന്നൊക്കെ പറഞ്ഞു. അത് പറയുന്നു പറഞ്ഞത് ഓർമ്മ വരും, അതൊക്കെ ശരിയാ. അതായത് ഇതെന്ന് പറയുന്ന സർവനാമം ഇവിടെ മുൻകൂട്ടി പ്രയോഗിച്ചു. അത് സാറിൻ്റെ ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കും. പൂർവ്വ പരാമർശിയായി വരും. മുമ്പ് പറഞ്ഞ ഒന്നിനെ പരാമർശിക്കാൻ അത് ഇതൊക്കെ ഉപയോഗിക്കും. ഭാവിയിൽ വരാൻ പോകുന്ന ഒന്നിനെ പരാമർശിക്കാനും മുൻകൂട്ടി പോയി. അപ്പോൾ ഇത് മുന്നമക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന്, ധർമ്മിയെ അക്ഷിയാലെ കണ്ണുകൊണ്ട് അനുഭവിയാത്തത് കൊണ്ട്, അനുഭവിക്കാത്തത് കൊണ്ട് ധർമ്മി ഉണ്ടെന്ന് അനുമതിയാൽ അറിവിയിൽ അറിഞ്ഞില്ലേ. ഇത് സംസ്കൃതം ഇതും കൂടെ വായിക്കുമ്പോൾ പറയാം, സംസ്കൃതം കുറച്ചുകൂടെ ക്ലിയറാണ്. അത് സംസ്കൃത ഭാഷയുടെ ഒരു എന്താണ്, ഒരു മഹത്വം തന്നെയാണ്. കൃത്യമായി അന്വയിച്ചിട്ട് കൃത്യമായ അർത്ഥം കൊടുക്കാൻ പറ്റും. മലയാള ഭാഷ എന്ന് പറയുന്ന ഒരു അഴകുഴമ്പനായതുകൊണ്ട് അന്വയിക്കുന്നതിനും അർത്ഥം കൊടുക്കുന്നതിനും ഒക്കെ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് സംസ്കൃതത്തെ അപേക്ഷിച്ച്. പ്രത്യേകിച്ചും ശാസ്ത്രീയമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, പഴയ ശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നിടത്ത് മലയാളം അത്ര വഴങ്ങത്തില്ല. അതാണ് ഈ ആത്മബോധശതത്തെ ദുരൂഹമാക്കുന്നതിന് ഒരു കാരണം അതാണ്. പക്ഷേ ദർശനമാല നോക്കുക, ദർശനമാല എന്ന് പറയുന്നത് അന്വയിച്ച അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? അത് എഴുതിയ സംസ്കൃതത്തിലായോണ്ടാണ്. വിഷയം അവിടെ ഇവിടെയും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ. ഇനി ആധ്യാത്മിക വിഷയങ്ങൾ വരുന്നിടത്തും മലയാളത്തിൽ എഴുതിയാൽ എന്തായിപ്പോകും, ക്ലിഷ്ടമാകും. അത് ആശാനും പറയുന്നുണ്ട്, ആശയം മനസ്സിലാക്കുന്ന പലയിടത്തും ക്ലിഷ്ടമാണ്. ആശാനും സമ്മതിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ മലയാളം അന്നത്തെ മലയാളമായിട്ട് കൂടുതൽ അടുത്ത് നിന്ന് ആശാന്റെ ഗദ്യ സാഹിത്യം വായിച്ചു. ഇത് മുഴുവൻ വരുന്നത് അന്നത്തെ മലയാളമാണ്. ആ മലയാളം ഇന്നില്ല. ആ മലയാളം ഇന്ന് പ്രയോഗിക്കുന്നതല്ല. ഒരുപാട് പദങ്ങൾ പോയി. അത് നവമഞ്ചരി ഗുരുവിൻ്റെ വായിച്ചിട്ട് ആൾക്കാർ ആരോ ആശാൻ ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആശാൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ആശാൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറഞ്ഞു. ആശാൻ അത് വിശദീകരിച്ചു കൊടുത്ത് അത് കേട്ട് കഴിഞ്ഞ് അവർ വന്നവരടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി? അവർ ഞങ്ങൾക്ക് മനസ്സിലായി. നവഞ്ചരി അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. പക്ഷെ ആശാൻ അതുപോലും അവർക്ക് മനസ്സിലായി എന്ന് പറയത്തക്ക രീതിയിൽ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത ആളാണ്. അപ്പോൾ ആശാൻ ഒരു സാമാന്യ വ്യക്തിയല്ല, സാമാന്യമായൊരു വ്യക്തിയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ശരിക്കും ഗ്രാഹ്യമുള്ള ആളാണ്. പക്ഷെ വ്യാഖ്യാനിച്ചില്ല. അതൊരു പോരായ്മ തന്നെയാണ്. ഈ പദ്യങ്ങളിപ്പോൾ ആശാൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ബൗദ്ധ സാഹിത്യം വെച്ചോ തമിഴ് വെച്ചോ സംസ്കൃതം വെച്ചോ വ്യാഖ്യാനിച്ചാലും എന്താണോ, അതൊരു ന്യൂനതയായിട്ട് കാണും മറ്റുള്ളവർ. ആശാൻ അങ്ങനെ വ്യാഖ്യാനിച്ചു എന്നറിയുമ്പോൾ എന്തു വരും? അതിനോടൊരു ബഹുമാനം വരും. ആശാൻ പറഞ്ഞാണ് അത്. ആശാൻ്റെ അറിവിനോടുള്ള ബഹുമാനമല്ല, ആശാനോടുള്ള ബഹുമാനം. അതെന്തായാലും ആൾക്കാർക്ക് കാണും. ആശാൻ്റെ പദ്യകൃതികളും ഗുരുവിൻ്റെ കൃതികളും നോക്കിക്കഴിഞ്ഞാൽ അത് ഗുരു എഴുതിയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ആശാൻ്റെ പല. സത്ത സാമാന്യ സാക്ഷാത്കരണ സരണിയിൽ സന്തസഭാഗ്യമായി ചിത്തായി ചേതനാചേതന ചട നിജയം ചെയ്ത് ചൈതന്യമായി മുത്തായി ഇങ്ങനെ പോകുന്ന ആ ഒരു ശൈലി ഗുരുവിൻ്റെ ശൈലിയാണ് ആശാൻ്റെ നിജാനന്ദ വിലാസം. ആശാന് തമിഴും സാമാന്യം പരിചയം ഉണ്ടായിരുന്നിരിക്കണം. കാരണം തമിഴിലെ നിജാനന്ദ വിലാസം പ്രസിദ്ധമായിരുന്ന ആ കാലഘട്ടത്തിൽ. അതാണ് തൻ്റെ കൃതിക്ക് ഒരു പക്ഷേ നിജാനന്ദ വിലാസം എന്ന് പേര് കൊടുക്കാൻ കാരണം അതായിരിക്കും. ഗുരുദേവനിലൂടെ അതിനെക്കുറിച്ച് ആശാൻ മനസ്സിലാക്കിയിരിക്കും, അങ്ങനെ സംഭവിച്ചിരിക്കാം. ഇനി ആശാൻ കൽക്കട്ടയിൽ നിന്ന് വന്നതിന് ശേഷവും ഗുരുവിൻ്റെ അടുത്തായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ SNDP സെക്രട്ടറി ഇതുമൊക്കെ ആവുന്നത്. പിന്നെയാണ് ആ ദിശ മാറുന്നതിന് ശേഷം. അതൊരു ആശാൻ ഈ വിഷയത്തിൽ തന്നെയായിരുന്നു. 17 വയസ്സ് മുതൽ കൽക്കട്ടയിൽ നിന്ന് മടങ്ങി വരുന്നവരെ ആശാൻ നിരന്തരം ഈ സാഹിത്യത്തിനും ദർശനത്തിനും ഒക്കെ ആയിരുന്നു. ഈ മറ്റ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ശ്രദ്ധ മാറും. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്കാണ് പ്രധാനമായ കൃതികളെല്ലാം എഴുതി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് ഒരു തികഞ്ഞ ഒരു പ്രതിഭാശാലിക്ക് മാത്രമേ അതൊക്കെ സാധിക്കൂ, അല്ലാത്തവർക്ക് കഴിയും. അതിനി ഒരൊറ്റ വ്യാഖ്യാനം മാത്രം മതി. ഈ വലിയ എന്താണോ വ്യാഖ്യാനം എഴുതിയ ബാലരാം പണിക്കർ പോലും ഇവിടെ വന്നപ്പം പോയി. വീണിതല്ലോ കിടക്കുന്നു ധരണി. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ആ സമയം കഴിയുമ്പോൾ ബാലരാം പണിക്കർക്ക് ശരിക്ക് ചിന്തിക്കാനൊക്കെയുള്ള ശേഷി കുറഞ്ഞു, ക്യാൻസർ ആയിരുന്നു. അതൊരു കാരണമാണ്, അതൊരു കാരണമാകാം. പിന്നെ മറ്റൊന്ന്, ഈ അദ്വൈതികളുടെ ഇടയിൽ ഇത് അത്ര പ്രചാരമുള്ള ഒരു പ്രക്രിയ. വിമലാനന്ദ സ്വാമി ഇതിനങ്ങ് ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എഴുതി വച്ചിരിക്കുന്നതൊക്കെ അദ്വൈതം തന്നെ, പക്ക അദ്വൈതം. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലെന്നേ ഉള്ളൂ. അത് പലയിടത്തും അങ്ങനെ തന്നെയാണ്. വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നതൊക്കെ അദ്വൈതമാണ്. ഉപനിഷത്തും അദ്വൈതവും ഒക്കെ കോട്ട് ചെയ്ത് തന്നെ എഴുതുന്നു. പക്ഷേ ഈ മൂല ഗ്രന്ഥവുമായിട്ട് ബന്ധം കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വാമിക്ക് മലയാളമായിട്ട് ഒരുപാട് നകന്നു പോയതുകൊണ്ടാണ് അത് സംഭവിച്ചത്. മലയാളത്തിൻ്റെ അന്യവും അന്യാർത്ഥമൊന്നും സ്വാമിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എത്രയോ വർഷം. 15 വയസ്സോ 17 വയസ്സോ ഉള്ളപ്പം കേരളം വിട്ടു പോയതാ. പിന്നെ ദീർഘകാലം മടക്കേന്ത്യ തന്നെയായിരുന്നു. അപ്പൊ മലയാളമായിട്ടുള്ള ബന്ധം നമ്മളൊരു ഞാനൊരു 4-5 വർഷം മടക്കേന്ത്യ നിന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മലയാളം ബുദ്ധിമുട്ടായി തോന്നി കുറച്ചു കാലം. അപ്പോൾ പിന്നെ 10-30 വർഷം മടക്കേന്ത്യ കഴിഞ്ഞ ഒരാൾ മലയാളത്തെ അത് സ്വാമി പറയുന്നുമുണ്ട്, സ്വാമി പറഞ്ഞിട്ടുമുണ്ട് ബുദ്ധിമുട്ടാണ് മലയാളം, അത്ര പ്രയാസമാണെന്ന്. അതുകൊണ്ട് വന്ന തകരാറാണ്. പിന്നെ പോയിറ്റ് സാറിനെയും ശാസ്ത്രി സാറിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സംസ്കൃത വിദ്വാന്മാരാണ്. ഈ അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തിൽ അങ്ങനെ വലിയ പരിശ്രമമൊന്നും ചെയ്തിട്ടുള്ളവരല്ല. അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, അത് പരിശ്രമിക്കണം, അധ്വാനിക്കണം. അങ്ങനെ വലിയ അധ്വാനമൊന്നും രണ്ടുപേരും ചെയ്തിട്ടില്ല. എന്താ കുഴപ്പമാണ്?